ശുദ്ധിക്കായി നീ യേശു സമീപെ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പൂർണാശ്രയം ഈ നിമിഷം താൻ കൃപ തന്നിൽ വച്ചോ ശുദ്ധിയായു നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. കിമ്മം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. രക്ഷകൻ പക്ഷത്തോന്നി ശുദ്ധിയായി നടന്നിടുന്നതോ, കുശേരിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. കിമ്മം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കർത്തൻ വരവിൽ നിന്നങ്കി ശുദ്ധമോ, ഏറ്റവും വെണ്മയായി കാണുമോ. സ്വർപുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അമ്മാളിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. കിമ്മം പോൽ നിഷ്കളങ്കമോ